സൂത്രം 27 യോനിഷ്ഠഹി ഗീയത്തെ. ഇവിടെ ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് സിദ്ധാന്തത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ലോകവധിക ഭവിതവ്യം, അപ്പോൾ ലോകത്തിൽ കാണുന്ന കാര്യങ്ങൾക്കനുസരിച്ച്, ലൗകികമായ യുക്തികൾക്കനുസരിച്ച് ആധ്യാത്മികമായ കാര്യങ്ങളിൽ നിർണയം പാടില്ല, അതാണ് ഭാഷ്യകാരം പറയുന്നത്. നഹേം അനുമാനഗമ്യർത്ഥ, ഇത് അനുമാനഗമ്യമായ ഒരർത്ഥമില്ല എന്ന് പറയാം. ഇവിടെ അനുമാനത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ വിഷയം എന്ന് പറയുന്നത് ആധ്യാത്മികമാണ്, ആത്മാവിനെ സംബന്ധിച്ച കാര്യമാണ്, തന്നെ സംബന്ധിച്ച കാര്യമാണ്, തൻ്റെ തന്നെ ആന്തരികമായ കാര്യങ്ങളാണ് അതിൽ പിന്നെ എന്താ അനുഭവിക്കുന്നത്. തൻ്റെ കാര്യങ്ങൾ താൻ അറിയണം. അപ്പം മറ്റൊരാള് കാര്യങ്ങളെപ്പോലെ താൻ അനുമാനിച്ചറിയേണ്ട കാര്യങ്ങളല്ല. ശബ്ദഗമ്യത്വ അർത്ഥസ്യ യഥാ ശബ്ദമിക ഭവിതവ്യം പറയുന്നു. നമ്മുടെ അർത്ഥം വിഷയം എന്ന് പറയുന്നത് ശബ്ദഗമ്യമാണ്, ശ്രുതിഗമ്യമാണ്. അത് യഥാശബ്ദം എങ്ങനെയാണോ ശ്രുതി അതനുസരിച്ച് സംഭവിക്കുന്നു, അല്ലാതെ അനുമാനവും മറ്റുമല്ല. ഇവിടെ പ്രാധാന്യം ശ്രുതിക്കാണ്. അപ്പോൾ അടുത്ത് വരുന്ന പ്രകടനത്തിലും പറയും. ഇപ്പോൾ ആത്മാവിനെ കുറിച്ച് പലരും പലതും പറയുന്നുണ്ട്, ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതെല്ലാം ശരി, എല്ലാം ആധ്യാത്മികം തന്നെ. ദ്വൈതമൊന്നും അദ്വൈതമൊന്നും എന്ത് പറഞ്ഞാലും ആധ്യാത്മികം തന്നെ. പക്ഷേ ഇവിടെ അദ്വൈതം പറയുന്നത് എന്താണ്? ശ്രുതിഗമ്യമായ അർത്ഥം അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതാണ് അദ്വൈതം. അപ്പൊ ശ്രുതി എന്ത് പറയുന്നു? നിമിത്തവും ഉപാദാനവുമായി ബ്രഹ്മത്തെ സ്വീകരിക്കുന്നു. നിമിത്തവും ഉപാദാനവുമായി ബ്രഹ്മത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തായി അർത്ഥം? ജഗത്ത് ബ്രഹ്മം തന്നെ അനന്യമായിരിക്കുന്നു, ജഗത്തിനെ ബ്രഹ്മത്തിൽ നിന്ന് മാറ്റാൻ കഴിയത്തില്ല. പിന്നെ ഈ നടക്കുന്നതോ എല്ലാം ബ്രഹ്മപരിണാമം തന്നെ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, അങ്ങനെ സംഭവിക്കാമോ? പരമാർത്ഥമല്ലാതെ സംഭവിക്കാം, പരമാർത്ഥത്തിലൊന്നും സംഭവിക്കുന്നില്ല. ജഗത്ത് അതിനെ കാണുന്നു, പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും അനുഭവിക്കുന്നു. വചകത്തിനെ സംബന്ധിച്ച് ചോദ്യം വരുന്നത് എങ്ങനെ വന്നു, ഏത് രീതിയിൽ വന്നു, എന്താതിൻ്റെ കാരണം. അങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോൾ ജഗത്തിനെ സ്വാനുഭവത്തിലൂടെ പ്രമാണീകരിക്കുമ്പോൾ, ആ ജഗത്ത് അങ്ങനെ ഒന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിന് ആധ്യാത്മികമായി സമാധാനം പറയുന്നു, അത് ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ ബ്രഹ്മം ജഗത്ത് അങ്ങനെ രണ്ടുണ്ടോ? ഇല്ല, ജഗത്തും ബ്രഹ്മം തന്നെയാണ് എന്ന് പറയുമ്പോൾ ബ്രഹ്മം ഒന്ന് ജഗത്ത് രണ്ട് അങ്ങനെ ദ്വൈതമില്ല. ആ തത്വം തന്നെ സർവവുമായിരിക്കുന്നത്. അപ്പോൾ അവിടെ ഭാഷകാരൻ അടുത്ത് വീണ്ടും പറയും, അത് സർവാത്മഭാവം ആണ്, സർവത്തെയും ആ തത്വമായി ഗ്രഹിക്കുക, തത്വത്തിൽ നിന്ന് വേറെയില്ല. ആ സർവാത്മഭാവത്തെ ബോധിപ്പിക്കുന്നു. സർവാത്മഭാവം എന്ന് പറഞ്ഞിട്ടുള്ള സർവാത്മബോധം, അതാണ് സർവാത്മഭാവം എന്ന് പറയുന്നത്. സർവാത്മജ്ഞാനം, അത് ശ്രുതി പറയും. ശ്രുതിയെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നതെല്ലാം അനുഭവമാണ്, എല്ലാം അല്ല. അതുകൊണ്ട് ശ്രുതി പറയുന്ന എല്ലാ കാര്യങ്ങളും അനുഭവം നടക്കാൻ പറ്റത്തില്ല. ഇവിടെ ശ്രുതി എന്ന് പറയുമ്പോൾ അതിലൊന്നിനെയും തള്ളിക്കളയുന്നില്ല. പൂർവഭാഗം, ഉത്തരഭാഗം, അങ്ങനെ ഒന്നിനെയും മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാം ശ്രുതി തന്നെയാണ്. അപ്പോൾ അതിൽ ഇവിടെ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത് ആധ്യാത്മികമായ വിഷയങ്ങൾ, ആത്മതത്വത്തെ സംബന്ധിച്ച് പ്രമാണമായി സ്വീകരിക്കുന്നത് ഉത്തരഭാഗത്തെയാണ്, വേദാന്തം. അതുകൊണ്ട് ഭാഷകാരം പറയും വേദാന്തേഷു, വേദാന്തഭാഗങ്ങൾ. അവിടെയാണ് ഈ ആത്മാവിനെ കുറിച്ചുള്ള ശരിയായ തത്വം എന്ന് പ്രത്യേകം പറയും. ശരിയായ തത്വത്തെക്കുറിച്ച് പറയുന്ന അവിടെയാണ്. പൂർവഭാഗങ്ങളിൽ പറയുന്നുണ്ട്, പക്ഷെ അത് ആത്മാവിൻ്റെ ശരിയായ തത്വമല്ല. ഇത് രണ്ടും തമ്മിലെന്താ വ്യത്യാസം? അവിടെ പറയുന്നത് അനുമാനഗമ്യമായ അർത്ഥത്തെക്കുറിച്ചാണ്. അവിടെ ഊഹിക്കാം, കർമ്മം ചെയ്യണം, കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലമുണ്ടാവും, ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവ് ഉണ്ടായിരിക്കണം, പിന്നെ സ്വർഗത്തെക്കുറിച്ചുള്ള കൽപ്പനകൾ, അത് തന്നെ പലതരത്തിലാണ്. പിന്നെ ആ സ്വർഗത്തിലെത്താനുള്ള വഴി, അപ്പോൾ അത് എങ്ങനെ കർമ്മം സ്വർഗത്തിലെത്തിക്കും, അവിടെ അപൂർവത്തെ സ്വീകരിക്കുന്നു. പിന്നെ ഉപാസനകൾ, ഉപാസനയിലൂടെ ഓരോ ലോകങ്ങളെ പ്രാപിക്കുക, ലോകത്ത് പോകുന്നതിനുള്ള വഴി, ഇങ്ങനെ ഒരുപാട് ശ്രുതിയിലൂടെ മാത്രം അറിയാൻ കഴിയുമെന്നുള്ള കാര്യങ്ങളും അനുമാനത്തിലൂടെ അറിയാൻ കഴിയുമെന്നുള്ള കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്വൈതി പറയുന്നത് ആ വേദഭാഗങ്ങളും പ്രമാണം തന്നെ, പക്ഷെ അതിൽ എന്ത് വിഷയങ്ങളാണോ പ്രതിപാദിക്കുന്നത് അതിന് പ്രമാണം. പിന്നെ ഇവിടെയോ, ഇവിടെ ശ്രുതി പരമാർത്ഥത്തെക്കുറിച്ച് പറയുന്നു, വേദാന്തഭാഗത്ത് തത്വത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ തത്വത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ ശ്രുതി പ്രമാണം, ഇവിടെ അനുമാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ ശ്രുതി എന്താണ്? ഇവിടുത്തെ ശ്രുതി എന്ന് പറയുന്നത് അനുഭവമാണ്. എന്തുകൊണ്ട് പരമാർത്ഥം എന്ന് പറയുന്നത് ഇവിടെ വിഷയം ആധ്യാത്മികമാണ്. ആധ്യാത്മികം എന്ന് പറയുന്ന ആന്തരികമായ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ശ്രുതി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവമാണ്. ഇപ്പോൾ അനുഭവം എന്ന് പറയുമ്പോഴും അതിനും ഉണ്ട് വ്യത്യാസം. അതിനും നമുക്ക് അനുഭവം തന്നെ പറയുന്നു, എനിക്ക് ഇതുവരെ സുഖമില്ലാതെ, ഇപ്പോൾ സുഖം ഉണ്ടായി, ഇപ്പോൾ എനിക്ക് സുഖത്തിൻ്റെ അനുഭവം ഉണ്ടായി എന്ന് പറയും. ഇതുവരെ ദുഃഖം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ദുഃഖമുണ്ടായി, ദുഃഖത്തിൻ്റെ അനുഭവം എന്ന് പറയും. അപ്പോൾ ആന്തരികമായി ആവിർഭാവം ആകുന്ന വിഷയങ്ങൾ, സുഖം ദുഃഖം കാമം ക്രോധം തുടങ്ങിയ വിഷയങ്ങളെല്ലാം ആന്തരികമായി അതെപ്പോഴും നിലനിൽക്കുന്നതല്ല, ആന്തരികമായി പ്രകടമാകുന്ന ആവിർഭാവം ചെയ്യുന്ന വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ നിരന്തരം ഉണ്ടാകാറുണ്ട്. ഇതും ആധ്യാത്മികമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇത് അനുഭവമാണോ? ഇതെന്താ ശ്രുതിഗമ്യമായ അർത്ഥമാണോ? അല്ല, അതിന് ശ്രുതിയുടെ ആവശ്യമില്ല. സ്വ അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം ശ്രുതിയുടെ ആവശ്യമില്ല, അനുമാനത്തിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം അനുഭവം തന്നെയാണ്. അനുഭവം എന്ന് മാത്രമല്ല, ഇത് പ്രത്യക്ഷമായ അനുഭവമാണ്, ആന്തരികമായ പ്രത്യക്ഷം. ബാഹ്യമായി ശബ്ദസ്പർശാദികളെ ഗ്രഹിക്കുന്നത് പോലെ തന്നെ ഈ ആന്തരികമായ സ്വദുഃഖങ്ങളെയും നമ്മൾ പ്രത്യക്ഷമായി ഗ്രഹിക്കും. ഇവിടെ ഈ അനുഭവത്തിൻ്റെ വിശേഷത എന്താണ്? ഈ അനുഭവത്തിൽ അനുഭവിക്കുന്നവനായി ഒരുവനുണ്ട്. അനുഭവം എന്ന് പറയുന്ന ഒരു പ്രക്രിയ അവിടെ സംഭവിക്കുന്നു. അനുഭവത്തിൻ്റെ വിഷയമായി ആവിർഭാവ തിരോഭാവങ്ങൾ വസ്തുക്കൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്താ? നമ്മുടെ അന്ധകരണത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് പ്രത്യക്ഷമാണ്, അനുഭവമാണ്. അപ്പോൾ ഇത് ഇവിടെ ഒരു വിശേഷതയാണ്. ഇവിടെ പറയുന്ന തത്വത്തിൻ്റെ അനുഭവമെന്നും ഈ അനുഭവമെന്നും പറയുന്നതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറുണ്ട്. ഇവിടെ എന്താണോ സുഖം അറിയുന്നു, ദുഃഖത്തെ അറിയുന്നു, ഇങ്ങനെയെല്ലാം നമ്മൾ അറിയുന്നിടത്ത് ആ സുഖം അതിന് അളവില്ല, അളവില്ലാത്ത സുഖം വരെ അനുഭവിക്കാം. ദുഃഖം അതുപോലെ തന്നെ അതിതീവ്രമായ ദുഃഖത്തെ അനുഭവിക്കാം. ഇങ്ങനെയെല്ലാം അനുഭവിക്കുന്ന സ്ഥലത്ത് ഇത് ആന്തരികമായ അനുഭവങ്ങളാണ്. പക്ഷേ ഇതെല്ലാം തന്നിൽ നിന്നും അന്യമായ വിഷയങ്ങളെയാണ് അറിയുന്നത്. അതാണ് ഇതിൻ്റെ വിശേഷത. ഇതെല്ലാം അനുഭവഗമ്യമായ അർത്ഥമാണ്. ഇത് ശ്രുതിയല്ല, അത് പ്രത്യേകം മനസ്സിലാകും. അപ്പോൾ തന്നിൽ നിന്ന് അന്യമായ ഇത്തരം കാര്യങ്ങളെ നമ്മളറിയുമ്പോൾ അവിടെ ശ്രുതിയുടെ ആവശ്യമില്ല. എന്നാൽ തന്നിൽ നിന്ന് അന്യമായ കാര്യങ്ങൾ അറിയുന്നിടത്ത് ചെറുടത്ത് ശ്രുതിയുടെ ആവശ്യമുണ്ടെന്നാണ്. യാഗം, സ്വർഗം, അധിഷ്ഠം, അതെല്ലാം തന്നിൽ നിന്ന് അന്യമാണ്. പക്ഷെ അതിനെല്ലാം അറിയുന്നതിന് ശ്രുതിയുടെ ആവശ്യമുണ്ട്. പക്ഷെ ആധ്യാത്മികമായ കാര്യങ്ങളിൽ പോലും എല്ലായിടത്തും ശ്രുതിയുടെ ആവശ്യമില്ല. തന്നിൽ നിന്ന് അന്യമായ വിഷയങ്ങളെ അറിയുന്നതിന് ആധ്യാത്മികമായ കാര്യങ്ങൾ ശ്രുതിയുടെ ആവശ്യം ഇല്ല. അപ്പോൾ ഇത് എന്നെ നമ്മൾ സാറിന് എന്താ പറയുന്നത്? അനുഭവം എന്ന് പറയും. ഇതിന് അനുഭവം എന്ന് നമ്മൾ വിളിക്കുന്ന എന്തുകൊണ്ട്? ഇവിടെ അനുഭവഗമ്യമായ അർത്ഥങ്ങൾ, വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇതിന് അനുഭവം എന്ന് വിളിക്കുന്നത്. അതാണ് നമ്മൾ സാറിന് പറയുന്നതാണ് പഞ്ചസാരയുടെ മധുരത്തെ അനുഭവിക്കുന്നത്. ശരിയാണ്, പഞ്ചസാര എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു അനുഭവമുണ്ട്, അനുഭവഗമ്യമായ അർത്ഥമുണ്ട്. വിഷയം അന്യമാണ് തന്നെ, അതാണ് ഇതിൻ്റെ വിശേഷത. പക്ഷേ ഈ അനുഭവങ്ങളെല്ലാം എന്താണ്? ആധ്യാത്മികമാണ്. എന്തുകൊണ്ട് ആധ്യാത്മം എന്ന് പറയുന്നത്? തന്നിൽ ആത്മനി, തന്നിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ തന്നിൽ നിന്നും ബാഹ്യമല്ലാതെ ഇപ്പോൾ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെ അനുഭവം ഉണ്ടാകും. ആ വിഷയങ്ങൾ ബാഹ്യമാണ്, അതുകൊണ്ട് തന്നെ ആധ്യാത്മികം എന്ന് പറയുന്നില്ല. നമ്മൾ പറയും അതൊക്കെ ഭൗതികമാണെന്ന് പറയും. ഭൂതങ്ങളും ഭൂതകാര്യങ്ങളെ സംബന്ധിച്ചാണ് വിഷയങ്ങൾ ബാഹ്യമാണ്, അതിനെ അറിയുന്നു. അറിവ് ആന്തരികമായാണ് സംഭവിക്കുന്നതെങ്കിലും വിഷയം ബാഹ്യമാണ്. ഇവിടെ അങ്ങനെയല്ല, അറിവ് ആന്തരികമായി സംഭവിക്കുന്നു, സുഖദുഃഖാദികളും ആന്തരികമായി തന്നെ സംഭവിക്കുന്നു. അതിൻ്റെ കാരണം എന്തോ ആയിക്കൊള്ളട്ടെ, തന്നിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ ആധ്യാത്മികം എന്ന് പറയും. അതുപോലെ ആന്തരികമായ വിഷയങ്ങൾ സുഖദുഃഖാദികളായിക്കൊള്ളട്ടെ, ബാഹ്യമായ വിഷയങ്ങൾ ശബ്ദസ്പർശ രസാദികളായിക്കൊള്ളട്ടെ, ഇതിനെല്ലാം സംബന്ധിച്ചുള്ള അറിവ്, അതെന്തായാലും ശരി, അറിവ് ഉള്ളിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് പൊതുവേ അറിവിനെ പറയും. അവിടെ വിഷയഭേദത്തെ കണക്കിലെടുക്കാതെ, ആന്തരികം ബാഹ്യം എന്നുള്ള വിഷയഭേദത്തെ കണക്കിലെടുക്കാതെ അറിവിനെ സംബന്ധിച്ച് പറയുന്ന എന്താണ്? അറിവ് ആധ്യാത്മികമാണ്. അറിവ് പലതരത്തിൽ വരാം. നമ്മൾ സാധാരണ എന്താണ് അറിവിനെ വേർതിരിക്കും. കേട്ടറിയുന്ന അറിവ്, കണ്ടറിയുന്ന അറിവ്. ഈ കണ്ടറിയുന്ന അറിവിനെ നമ്മൾ പറയും അനുഭവം എന്ന് പറയും. കേട്ടറിയുന്ന അറിവിനെ കുറിച്ച് പറയും അത് അനുഭവമല്ല. ഹിമാലയത്തെ കുറിച്ച് കേട്ട് എനിക്ക് അറിവുണ്ടായി, അത് അനുഭവമല്ല എന്ന് പറയും. പക്ഷേ ഞാൻ ഹിമാലയത്തിന് മുമ്പിൽ പോയി നിന്ന് കണ്ടിന് ഹിമാലയം എന്നറിയുന്നു, ഇത് കണ്ടറിവ്, ഇത് അനുഭവമാണെന്ന് പറയും. ഇതിനെ തന്നെ നമ്മൾ പ്രത്യക്ഷം, പരോക്ഷം എന്ന് പറയും. ഹിമാലയത്തിന് മുമ്പിൽ പോയി നിന്ന് കണ്ടറിഞ്ഞാൽ അത് പ്രത്യക്ഷം, ഇനി ഇവിടെ നിന്ന് കേട്ടറിഞ്ഞാൽ അത് പരോക്ഷം. പ്രത്യക്ഷത്തിനെ തന്നെ ചിലയിടത്ത് അപരോക്ഷം എന്ന് പറയും, ചിലയിടത്ത് അല്പസ്വല്പ വ്യത്യാസപ്പെടുത്തിയും പറയും. പൊതുവെ ഒന്നാണ്. അവിടെയാണ് നമ്മൾ അനുഭവമായ അറിവും അനുഭവം അല്ലാത്ത അറിവും രണ്ടായി വേർതിരിക്കുന്നത്. ഒരാൾ സ്വപ്നം കണ്ടു, ഉണർന്നു കഴിഞ്ഞു, സ്വപ്നമൊന്നും അവിടെ ഇല്ല, പക്ഷെ പറയുന്നു സ്വപ്നം എന്ന് പറയുന്നത് അതിൻ്റെ അനുഭവമായിരുന്നു എന്ന് പറയുന്നു. ഇന്നലെ ആനയെ കണ്ടു, ഇന്ന് ഓർക്കുന്നു, ഇന്ന് പറയുന്നു ആനയുടെ അനുഭവമായിരുന്നു. പക്ഷെ ഒരാളിവിടെ ഇരുന്ന് അമേരിക്കയെക്കുറിച്ച് വർണ്ണിക്കുന്നു, കേൾക്കുന്നു, ഉള്ളിൽ അറിവുണ്ടാകുന്നു, നാളെ വീണ്ടും അതിനെക്കുറിച്ച് സ്മരിക്കുന്നു. ഒരിക്കലും പറയാൻ കഴിയില്ല അമേരിക്ക എൻ്റെ അനുഭവമായിരുന്നു. ഇവിടെയൊക്കെ നമ്മൾ സാധാരണ അനുഭവത്തെയും അനുഭവമല്ലാത്ത അറിവിനെയും ഇങ്ങനെ രണ്ടായിത്തിരിക്കുന്നു. ഇതിൽ ഇവിടെ വിശേഷിച്ച് മനസ്സിലാക്കേണ്ടത് ആന്തരികമായ ഏത് വിഷയത്തെക്കുറിച്ചുള്ള അറിവും അനുഭവമാണ് അസുഖമോ ദുഃഖമോ കാമമോ ക്രോധമോ. ആന്തരികമായി ഒന്ന് സംഭവിച്ചോ അത് അനുഭവമാണ്. ആ അനുഭവത്തിന് നമുക്ക് പറയാം അത് അപരോക്ഷം എന്ന് പറയാം. അത് ആത്മാവിനെ കുറിച്ച് പറയുന്ന അർത്ഥത്തിലല്ല, സാമാന്യമായ അർത്ഥത്തിൽ അപരോക്ഷം എന്ന് പറയും. അദ്വൈതി പറയുമ്പോൾ അതിൻ്റെ അർത്ഥത്തിന് വ്യത്യാസം വരും. മറ്റ് ശാസ്ത്രങ്ങളിൽ അപരോക്ഷം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷം. അപ്പോൾ ആന്തരികമായ വിഷയങ്ങളെക്കുറിച്ച് ഉള്ളിലുണ്ടാകുന്ന അറിവ് എല്ലാം ആന്തരിക പ്രത്യക്ഷമാണ്. അപ്പോൾ അവിടെ അതൊന്നും ശ്രുതി ഗമ്യമല്ല, അല്ലാതെ തന്നെ അറിയാം. നോക്ക്, ശ്രുതി പറഞ്ഞിട്ടല്ല അറിയും. ഇവിടെ പറയുന്നത് ആത്മതത്വത്തെക്കുറിച്ചുള്ള ഈ ബോധം ശ്രുതി ഗമ്യമാണ് എന്ന് പറയും. എന്നാൽ അത് അനുഭവമാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അനുഭവം എന്ന് പറയുമ്പോൾ സാധാരണ ആന്തരികമായ വിഷയങ്ങളെക്കുറിച്ചുള്ള അനുഭവം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഇവിടെയാണ് എല്ലാവർക്കും ഭ്രാന്തി ഉള്ളത്. ആത്മാവിനെ കുറിച്ചുള്ള അനുഭവം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് അവർക്കെല്ലാം ഉണ്ടാകുന്ന ഭ്രാന്തി അതാണ്. ഇവിടെ ആത്മാവിനെ കുറിച്ചുള്ള അനുഭവം എന്ന് പറയുന്നത് ആത്മാവിനെ സംബന്ധിച്ചുള്ള അറിവ് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ല. അറിവെന്നോ അനുഭവമെന്നോ പറഞ്ഞാൽ അവിടെ വ്യത്യാസമില്ല. അതെന്തുകൊണ്ടാണ്? ആത്മാവിനെ സംബന്ധിച്ച് അറിയാമെന്ന് പറഞ്ഞാൽ തന്നിലുള്ള ഏതെങ്കിലും വിഷയത്തെ അറിയുന്ന പോലെയുള്ള അറിവില്ല. സുഖദുഃഖാദികളെ അറിയുന്നത് പോലെയുള്ള ഒരറിവല്ല, താൻ തൻ്റെ വിഷയത്തെ അറിയുന്നതല്ല. എന്തുകൊണ്ട്? കാരണം അത് ആത്മാവിന് മാത്രം അവകാശപ്പെട്ട കാര്യമാണ്. കാരണം ആത്മാവിനെ സംബന്ധിച്ച് പറയുന്നത് എന്താണ്? അത് അപരോക്ഷമാണ്, സ്വയം അപരോക്ഷമാണ്. അപ്പോൾ എന്താ ആത്മാവ്? അത് താൻ തന്നെയാണ്, അവിടെയാണ്. ബാക്കി ആന്തരികമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നിടത്തെല്ലാം താൻ തൻ്റെ മുമ്പിലുള്ള ഒരു വിഷയത്തെ അനുഭവിക്കുന്നു, പഞ്ചസാരയുടെ മധുരത്തെ അനുഭവിക്കുന്നത് പോലെ. അങ്ങനെ ആത്മാവിനെ അനുഭവിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? അത് സ്വയം അപരോക്ഷവും താൻ തന്നെ ആയിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പറയുന്നത് കണ്ണിനെ കാണാൻ കഴിയത്തില്ല, സ്വയം അപരോക്ഷമായിരിക്കുന്നു. അതിൻ്റെ സ്വരൂപം തന്നെ എന്താണ്? അറിവെന്നോ അനുഭവമെന്നോ അപരോക്ഷമെന്നോ പറയാം. അപ്പോൾ എങ്ങനെ അതിന് ഒരാൾക്ക് സുഖദുഃഖാദികൾ അറിയുന്നത് പോലെ അനുഭവിക്കാൻ പറ്റും, അല്ലെങ്കിൽ പഞ്ചസാരയുടെ മധുരത്തെ അനുഭവിക്കുന്ന പോലെ അനുഭവിക്കാൻ? അത് അസംഭവമായ കാര്യമാണ്. അങ്ങനെ ആത്മാവിൻ്റെ ഒരു അനുഭവത്തെ പ്രതീക്ഷിക്കുന്നത് അസംഭവമായ കാര്യമാണ്. അപ്പോൾ ആത്മാവിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? അതാണ് ഭാഷകാരൻ പറയുന്നത് ശ്രുതിഗമ്യമായ അർത്ഥമാണ്. ഇവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ ആത്മാവിൻ്റെ വലുതായ ആനന്ദത്തെ അനുഭവിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. ഒരാൾക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, വലുതായ ആനന്ദം, സാധാരണ ആൾക്കാർക്കില്ലാത്ത ഒരു ആനന്ദം ഉണ്ടായി. പക്ഷെ അങ്ങനെയുണ്ടായ വലുതായ ആനന്ദം അത് ആത്മാനുഭവമാണ് എന്ന് പറയുന്നിടത്ത് ഒരു ചെറിയ ദോഷമുണ്ടെന്നാണ്. അതിൻ്റെ പേരാണ് ഭ്രാന്തി. എന്തുകൊണ്ട്? ആത്മാവ് സ്വയം താനായിരിക്കെ, ആത്മാവ് സ്വയം തൻ്റെ പരമാർത്ഥ സ്വരൂപമായിരിക്കെ, ആത്മാവ് സ്വയം അപരോക്ഷമായിരിക്കെ അതിൻ്റെ അറിവിൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല. അതിനെ അറിയാൻ ഒരു അറിവിൻ്റെ ആവശ്യമില്ല. ഏതുപോലെ ആദിത്യൻ്റെ പ്രകാശത്തെ കാണുന്നതിന് മറ്റൊരു ആദിത്യൻ്റെ ആവശ്യമില്ല. രണ്ടാദിത്യന്മാരുണ്ടെങ്കിലും ഒരാദിത്യൻ്റെ പ്രകാശത്തെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുമെന്നൊരിക്കലും വരുന്നില്ല. പിന്നെ ഒരാൾ പറയുന്നത് ഞാൻ ആദിത്യൻ്റെ പ്രകാശത്തെ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതൊരു ചെറിയ ഭ്രാന്തി മാത്രമാണ്. അപ്പോൾ തൻ്റെ സ്വരൂപമായിരിക്കുന്ന, അപരോക്ഷമായിരിക്കുന്ന ആത്മാവിൻ്റെ ആനന്ദത്തെ താൻ അനുഭവിച്ചു എന്ന് പറയുന്നത് ഭ്രാന്തിയാണ്, അദ്വൈതമനുസരിച്ച്. അപ്പോൾ പിന്നെ ശ്രുതി ഗമ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഇക്കാര്യം ആത്മാവ് തൻ്റെ സ്വരൂപമാണെന്നും അത് പരമാർത്ഥമാണെന്നും അത് സാക്ഷാത് അപരോക്ഷമാണെന്നും ശ്രുതി ബോധിപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു കാര്യം നമ്മൾ ശ്രുതിയിൽ നിന്നാണ് അറിഞ്ഞത്. അപ്പോൾ ആത്മാവിനെ സംബന്ധിച്ചുള്ള അറിവും ശ്രുതി തരുന്നുണ്ട്, നൽകുന്നുണ്ട്. പക്ഷെ അത് ആത്മാവിനെ പഞ്ചസാര പോലെ വിഷയമാക്കിയിട്ടല്ല, ആത്മാവിനെ സുഖദുഃഖാദികളെ അനുഭവിക്കുന്ന പോലെ ആന്തരികമായി നിനക്ക് സാക്ഷാത്കരിക്കാം എന്നുള്ള അർത്ഥത്തിലല്ല. മറിച്ച് ശ്രുതി എങ്ങനെ ബോധിപ്പിക്കുന്നത്? അത് സ്വയം അപരോക്ഷമാണ്, അത് എൻ്റെ സ്വരൂപം തന്നെ അറിവാണ്, അതിനെ അറിയുന്നതിന് ആവശ്യമില്ല, മറ്റൊരു ഉപകരണത്തിൻ്റെ ആവശ്യമില്ല, അത് സാധിക്കുകയില്ല. ഇത്തരത്തിൽ തൻ്റെ സ്വരൂപമായി ആത്മാവിനെ ശ്രുതി ബോധിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്, അതാണ് ആത്മാവിനെ സംബന്ധിച്ചുള്ള പാരമാർത്ഥികമായ ജ്ഞാനം എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത് ഇത് ശ്രുതിഗമ്യമായ അർത്ഥമാണ്. ശരി, വേദം അതങ്ങനെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് തനിക്കെന്താ പ്രയോജനം? കാരണം ശ്രുതിയിൽ നിന്ന് തനിക്ക് ആത്മാവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ പാരമാർത്ഥികമായ ബോധം ഉണ്ടാകുന്നു. അതുകൊണ്ട് അടുത്ത് സാങ്കേതസ്മൃതിയെ, യോഗസ്മൃതിയൊക്കെ ഖണ്ഡിക്കുമ്പോൾ പറയും ഇതിനെ കുറിച്ചുള്ള അറിവിന് പല വഴികളുണ്ട് ആത്മാവിനെ അറിയാൻ. എല്ലാവരും അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നു, പലതല ഉപായങ്ങൾ. ചിലർ തല കുത്തി നിന്നുള്ള അഭ്യാസങ്ങൾ ചെയ്യുന്നു, പലതും ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നു ആത്മാവിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥമായ അറിവ് ശ്രുതിയിൽ നിന്നേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ശ്രുതി എന്താണോ ബോധിപ്പിക്കുന്നത് അതാണ് തന്നെ സംബന്ധിച്ചുള്ള യഥാർത്ഥമായ ബോധം. അതിന് വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ അവിടെ അനുഭവം അല്ലെങ്കിൽ ബോധം അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നിടത്തൊന്നും അർത്ഥവ്യത്യാസമില്ല. അപ്പോൾ അത് തന്നെ താൻ തന്നെ എന്നറിയുക, അത് സ്വയം അപരോക്ഷമാണെന്നറിയുക, അത് അനുഭവത്തിന് വിഷയമാകുന്നില്ല എന്നറിയുക, അത് ആവിർഭാവമാകുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള അറിവല്ല എന്നറിയുക. അതാണ് ഏറ്റവും മുഖ്യം. ഒരാൾ പറയുന്നു, ഞാൻ അത്യധികമായ ആനന്ദത്തെ അനുഭവിച്ചു. അനുഭവിച്ചിരിക്കാം ഒരാൾ. ഒരാൾക്ക് അത്യധിക ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ താനങ്ങനെ അനുഭവിച്ചു എന്ന് പറയുമ്പോൾ തൻ്റെ ഉള്ളിൽ ആവിർഭവിച്ച ഒരു ആനന്ദത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ആവിർഭാവമായ ഒരു വിഷയമല്ല, ആവിർഭാവമാകുന്ന ഒരു വിഷയമല്ല ഈ ആത്മാവെന്ന് പറയുന്നു. എന്തുകൊണ്ട്? അതിന് ആവശ്യമില്ല. അതിൻ്റെ എന്തുകൊണ്ട്? അത് സ്വരൂപം തന്നെയാണ്. അതിൻ്റെ സ്വരൂപം തന്നെ ആനന്ദമാണ്. അതിൻ്റെ സ്വരൂപം തന്നെ അറിവാണ്. അതിൻ്റെ സ്വരൂപം തന്നെയാണ് സത്താണ്. അതിൽ തന്നെ പരസ്പരം ഭേദമില്ല. അങ്ങനെയുള്ള ഒരു വസ്തു സദാ സ്വയം അപരോക്ഷമായി പ്രകാശിച്ചുകൊണ്ടിരിക്കെ അവിടെ ആവിർഭവിക്കാനൊന്നുമില്ല. അങ്ങനെ ആവിർഭവിച്ച അതിനെ അറിയാൻ മറ്റൊരാളില്ല. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നാര് പറയുന്നു? ശ്രുതി. അപ്പോൾ ഇവിടെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആധ്യാത്മികമായി സമ്യക്കായ ജ്ഞാനം. തൻ്റെ തന്നെ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനം, ഇതാണ് അദ്വൈതത്തിൻ്റെ നിലപാട്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പലരും ചോദിക്കും, എന്താ ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നു. മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ചോദ്യം വരുന്നത്. എന്താണ് ശ്രുതി ബോധിപ്പിക്കുന്നത് എന്ന് ബോധിക്കാത്ത കൊണ്ടാണ് ചോദ്യം വരുന്നത്. അല്ല, ഇത് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ആനന്ദത്തെ ആവിർഭവിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ സ്വർഗത്തെ നേടുന്നതിനുമൊക്കെയുള്ള ഒരുപാട് ഉപായങ്ങളുണ്ട്. അതൊക്കെ പരിശീലിക്കാം. അത് എവിടെ? ആർക്കാണോ പാരമാർത്ഥികമായ ബോധമില്ലാത്തത്, ആർക്കാണോ തത്വബോധമില്ലാത്തത്. അപ്പോൾ ഇവിടെ ശ്രുതി ബോധിപ്പിച്ചു എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു പരമാർത്ഥികമായ ബോധത്തെ ശ്രുതി ബോധിപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം ഈ തന്നെക്കുറിച്ചും ആധ്യാത്മികമായ വിഷയങ്ങളെക്കുറിച്ചും ചിന്തിച്ച ഋഷിമാർ വെളിപ്പെടുത്തിയ വാക്കാണ് ശ്രുതി വാക്യം. പിന്നെ അതിന് ഒരു പൂജനീയത കിട്ടുന്നതിന് വേണ്ടി, അതിൻ്റെ പ്രാമാണികതയെ കൂടുതൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി അതിനെക്കുറിച്ച് മറ്റു പലതും പറയും. അത് അനാദിയാണ്, അതിന് കർത്താവില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയും. പക്ഷെ അത് മനുഷ്യസൃഷ്ടം തന്നെയാണ്. കാരണം ഇത്തരം ഒരു വിവേകം മനുഷ്യനിലേ ഉള്ളൂ. പിന്നെ പരമമായ തത്വത്തെ സാക്ഷാത്കരിച്ചവരെ ഈശ്വരന്മാരെന്ന് വിളിക്കുന്നതിനും ദോഷമില്ല. കാരണം എന്താണ് തൻ്റെ പാരമാർത്ഥികമായ സ്ഥിതി എന്ന് കണ്ടുപിടിച്ച ഒരാൾ, അവരെ നോക്കുകയാണെങ്കിൽ മനുഷ്യരിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് അവർ ഈശ്വരന്മാരാണെന്ന് പറയാം. അപ്പം ഈശ്വരൻ വെളിപ്പെടുത്തിയാണെന്ന് പറയാം. അതും എന്താണ്? പ്രാപഞ്ചികമായ ഒരേ ഒരു സത്യം മാത്രമേ ഉള്ളൂ. ബ്രഹ്മാണ്ടത്തിൽ ഒരേ ഒരു സത്യം മാത്രമേ ഉള്ളൂ. ആ സത്യമാണ് തന്നിലും പ്രകാശിക്കുന്നതെന്ന് പറയുമ്പോൾ ആ സത്യമാണ് ഈ ജഗത്തിന് ഉപാദാനമായും നിമിത്തമായും ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ഈശ്വരനെന്നല്ല വേറെ എന്തൊക്കെയല്ല പറയുന്നു. അപ്പോൾ ആ തത്വത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ആ ജ്ഞാനം, അത് ഈശ്വരൻ വെളിപ്പെടുത്തിയ ജ്ഞാനമാണെന്ന് പറയാം. കാരണം ഈശ്വരനല്ലേ ഉള്ളൂ ഇവിടെ പരമാർത്ഥമായിട്ട്, ബാക്കിയെല്ലാം ഭേദബുദ്ധിയല്ലേ. അപ്പോൾ ഈ അർത്ഥത്തിലാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് ശ്രുതിഗമ്യമായ അർത്ഥമാണ് എന്ന് പറയുന്നു. അത് സ്വയം അപരോക്ഷമായിരിക്കുന്ന തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് ആരാണോ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയത്, അതിൻ്റെ രഹസ്യം എന്താണെന്ന് കണ്ടെത്തിയത്, അവർ വെളിപ്പെടുത്തിയ ഉപദേശങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള എന്താണ് ശാസ്ത്രം എന്ന് പറഞ്ഞാലും ഗുരുവിൻ്റെ ഉപദേശം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. ശ്രുതി എന്ന് പറഞ്ഞാലും ഉപദേശം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. ഋഷിമാർ വെളിപ്പെടുത്തിയ വാക്കെന്ന് പറഞ്ഞാലും ഈശ്വരപ്രവക്തം എന്ന് പറഞ്ഞാലും രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. അത് ആത്മനിഷ്ഠമായ ഒരുവന് പറയുമ്പോൾ സ്വനിഷ്ഠമായ തന്നെ സംബന്ധിച്ചുള്ള അറിവ് ആയതുകൊണ്ട് അവിടെ അനുമാനത്തിൻ്റെ ആവശ്യമില്ല, ഊഹിക്കേണ്ട ആവശ്യമില്ല. ഊഹം എന്ന് പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം നമ്മളത് തർക്കത്തിൽ ചർച്ച ചെയ്തതാണ്. ഊഹം എന്ന് പറയുന്നതിന് വേണ്ടി തത്വനിർണയത്തിന് വേണ്ടിയിട്ടാണ്, അതിനാണ്. അപ്പോൾ ഇവിടെ ഒരാളുടെ അന്വേഷണത്തിൻ്റെ ഒരു സുപ്രധാനമായ ഭാഗമാണ് മനനം എന്ന് പറയുന്നത്. ഊഹമാണ്, ഊഹം, വിമർശം, സംഭാവന എന്നെല്ലാം കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. അപ്പോൾ അതവിടെ ആവശ്യമാണ്, അതതിൻ്റെ ഉപായമാണ്, സാധനയാണ്. ആ മനനത്തിലൂടെ എന്ത് ചെയ്യുന്നു, അവന് തത്വത്തെ സംബന്ധിച്ചുള്ള ബോധം. അതിനാൽ ഇവിടെ അദ്വൈതത്തിൻ്റെ ഭാഷയിൽ പറയും തത്വനിർണയം എന്ന് പറയും. നിശ്ചയാത്മിക ബുദ്ധി നമ്മൾ ബൃഹദാരണ്യത്തിലും മറ്റും ചർച്ച ചെയ്യും. സംശയരഹിതമായ ബോധം അതുണ്ടാകും. അപ്പോൾ സംശയരഹിതമായ ബോധം ഏതിനെ സംബന്ധിച്ചുകൊണ്ടാകും? എൻ്റെ മുമ്പിലിരിക്കുന്ന ഇത് രാമനാണ് എന്ന് ഞാൻ സംശയരഹിതമായി ബോധിക്കുന്നു, അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് എങ്ങനെയാണോ ഋഷിമാർ വെളിപ്പെടുത്തിയത് അതേ രീതിയിൽ അതേ രൂപത്തിൽ തനിക്ക് സംശയരഹിതമായ ബോധം ഉണ്ടാകും. അവിടെ പ്രത്യേകിച്ചൊന്നും ആവിർഭവിക്കാനില്ല, ഒന്ന് തിരോഭവിക്കാനില്ല. അത് കുറച്ച് സമയത്തേക്ക് ഒരു ബോധം ഉണ്ടാകുക, പിന്നെ അതില്ലാതാകുക, അങ്ങനെ ഒന്ന് സംഭവിക്കാനില്ല. ബോധം വരിക, ബോധം നഷ്ടപ്പെടുക, അങ്ങനെയൊന്നും സംഭവിക്കാനില്ല. അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. അപ്പോൾ ആദിത്യൻ്റെ പ്രകാശം എന്താണ്, നമുക്ക് ഇരുളും വെളിച്ചവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ആദിത്യൻ്റെ പ്രകാശത്തിനെ സംബന്ധിച്ച് അതിന് പോകാനും വരാനും ഒന്നുമില്ല. അതേക രൂപത്തിൽ തന്നെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇരളും വിളിച്ചതും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്, അത് ആദിത്യൻ്റെ തകരാറാണ്, അല്ല. അതുപോലെ ഈ പരമാർത്ഥമായ തൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള പരമാർത്ഥ ബോധം ഒരുവനുണ്ടാകുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വരാനും പോകാനുമുള്ള ഒരു ബോധമൊന്നുമില്ല. കുറച്ച് സമയം അറിവുണ്ടായിരുന്നു, പിന്നെ അത് നഷ്ടപ്പെട്ടൊന്നുമില്ല. അതുകൊണ്ട് കാരണം അത് സ്വയം അപരോക്ഷമായിരിക്കുന്ന തൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമാണ്. അതിനെക്കുറിച്ച് അവൻ അപരോക്ഷമാണ്, നിത്യമാണ്, ശുദ്ധമാണ്, ബുദ്ധമാണ്, മുക്തമാണ് എന്നാണ് അറിയുന്നത്. അവിടെ വരാനും പോകാനുമുള്ള ഒരു അറിവൊന്നുമില്ല. ഈ അറിവിൻ്റെ സ്വഭാവത്തെയാണ് പറയുന്നത്. എന്താണ് അത്? അനുഭവമാണ്. എങ്ങനെ? നമ്മുടെ ഈ അനുഭവത്തിൽ, നമ്മുടെ ഈ തന്നെക്കുറിച്ചുള്ള ആധ്യാത്മികമായ അനുഭവത്തിനും ബാഹ്യമായ വിഷയങ്ങളെക്കുറിച്ചുള്ള അനുഭവത്തിനും നമ്മൾ രണ്ട് കാണുന്നുണ്ട്. ഒന്ന് അറിവ്, ഒന്ന് ബാഹ്യമായ അറിവിൻ്റെ വിഷയങ്ങളായിരിക്കുന്ന വസ്തുക്കൾ, ജഡങ്ങളെന്ന് നമ്മൾ കരുതുന്ന വസ്തുക്കൾ, അതിനെ നമ്മൾ പ്രപഞ്ചമെന്ന് വിളിക്കുന്നു. അപ്പോൾ അവിടെ അന്വേഷണം വരുന്നത് എന്താ, ഇങ്ങനെ ബാഹ്യമായി ഈ ജഡ അനുഭവവും പ്രപഞ്ച അനുഭവവും ഇങ്ങനെ വരുന്നു. അപ്പോൾ അവിടെ സമാധാനം ആന്തരികമായി വരുന്നു. ഇതൊന്ന് തന്നെ ഒരിടത്തേനെ സംഭവിക്കുന്നത്, തന്നിൽ തന്നെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പക്ഷേ നമുക്ക് പല സഹായം കൂടാതെ അറിയാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ മനുഷ്യൻ്റെ ഉള്ളിൽ വിവേകം എന്ന് പറയുന്ന ഒരു വസ്തു ഇരിക്കുന്നത് കൊണ്ട് അവൻ ചിന്തിക്കുന്നു. ചിന്തിക്കുമ്പോൾ മുമ്പ് ആരാണോ ഇതിനെക്കുറിച്ച് ചിന്തിച്ച്, ഇതിൻ്റെ തത്വത്തെ ഗ്രഹിച്ചത്, അവരുടെ ഉപദേശത്തെ സ്വീകരിക്കുന്നു, ആ ഉപദേശത്തെ പിന്തുടരുമ്പോൾ അവൻ്റെ ഉള്ളിലും മനനം സംഭവിക്കുന്നു, അവൻ്റെ ഉള്ളിലും ഇതിനെ സംബന്ധിച്ചുള്ള നിർണയം സംഭവിക്കുന്നു. അപ്പോൾ പൂർവികന്മാരെ നമ്മൾ പിന്തുടരുന്നത് കൊണ്ടും അതിൽ നിന്നുണ്ടാകുന്ന നിർണയം സ്വ അനുഭവമായതുകൊണ്ടും ആണ് പറയുന്നത്. എന്താണ് ഇവിടെ, നഹി അയം അനുമാനഗമ്യോ അർത്ഥ, ഇത് അനുമാനഗമ്യമായ ഒരു വിഷയമല്ല. ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. മനസ്സിലാകാത്തവർ ഇതിനെ സംബന്ധിച്ച് വിചാരം ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ അദ്വൈത ബോധത്തെ സംബന്ധിച്ച്, പരമാർത്ഥ ബോധത്തെ സംബന്ധിച്ച് എന്തെങ്കിലും വിശേഷമായ ഒരു അനുഭൂതിയാണ്, മറ്റ അനുഭവമാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കേവലം ഭ്രാന്തിയാണ്. തൻ്റെ സ്വരൂപമായിരിക്കുന്ന ഈ തത്വത്തെ സംബന്ധിച്ച് ശ്രുതി ബോധിപ്പിക്കുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന സമ്യജ്ഞാനം അല്ലാതെ മറ്റെന്തെങ്കിലും ഒരാൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് ഭ്രാന്തിയാണ്. പിന്നെ മനുഷ്യനും നാനാതരത്തിലുള്ള അനുഭവങ്ങളുണ്ട്, അനുഭവങ്ങളെ സംബന്ധിച്ചുള്ള നാനാതരത്തിലുള്ള അവകാശവാദങ്ങളുണ്ട്. അതെല്ലാം നാനാ വിഷയങ്ങളെ സംബന്ധിച്ചാണ്, ബുദ്ധിയുടെ തലത്തിൽ, മനസ്സിൻ്റെ തലത്തിൽ, അല്ലെങ്കിൽ മനസ്സിനും പിടികിട്ടാത്ത അതീന്ദ്രിയമായ തലത്തിൽ. ഒരാൾക്ക് പലതരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകാം. അദ്വൈതി അതിനെയൊന്നും അദ്വൈത ബോധമായി സ്വീകരിക്കുന്നില്ല, പാരമാർത്ഥിക ബോധമായി സ്വീകരിക്കുന്നില്ല. അതീന്ദ്രിയ വിഷയങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ വേദത്തിൽ തന്നെ പറയുന്നു, അതീന്ദ്രിയമായ കാര്യങ്ങളെ സംബന്ധിച്ച് സ്വർഗത്തെക്കുറിച്ച് പറയുന്നു, അദൃഷ്ടത്തെക്കുറിച്ച് പറയുന്നു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരാൾ പറയണം എനിക്ക് അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, എനിക്ക് അനുഭവം ഇല്ലാതുകൊണ്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനെ ഉണ്ടായിക്കോട്ടെ. പക്ഷേ ശ്രുതി ബോധിപ്പിക്കുന്ന ഈ ആത്മബോധം എന്ന് പറയുന്നതിന് അതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ശ്രുതിയുടെ ആത്മബോധത്തിന് വേണ്ടി അതിനെ പ്രതീക്ഷിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇനി അത്തരം അനുഭവങ്ങളിലാണ് ഒരാൾക്ക് കമ്പമുള്ളതെങ്കിൽ പോകാം, അതിൻ്റെ പുറകെ പോകാം. അത്തരം അനുഭവങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക, അനുഭവങ്ങൾ നേടാം, അതിനെ നിഷേധിക്കുന്നില്ല. അതേതുപോലെ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ പ്രപഞ്ചം ഇത് പരമാർത്ഥം അല്ല എങ്കിലും ശ്രുതി എന്നെ നിഷേധിക്കുന്നില്ല. എങ്ങനെ ഇങ്ങനെ നിങ്ങൾക്കൊരനുഭവമില്ല എന്ന് ശ്രുതി ഒരിടത്തും പറയുന്നില്ല. നിങ്ങൾ ശബ്ദ സ്പർശ രസഗന്ധങ്ങളുടെ അനുഭവം ഇല്ലാത്തവരാണെന്ന് പറയുന്നില്ല. പക്ഷെ ഈ അനുഭവങ്ങളെ എന്താ പറയുന്നത്? ഇത് പരമാർത്ഥമല്ല. ഇതുപോലെ തന്നെ ആന്തരികമായ സുഖ ദുഃഖ കാമക്രോധാദി അനുഭവങ്ങളെ സംബന്ധിച്ച് ശ്രുതി എന്താ പറയുന്നത്? അദ്വൈതമാണ്, അങ്ങനെ ഒരു അനുഭവം ഇല്ലെന്ന് പറയുന്നില്ല. ഇല്ല എന്ന് പറയുന്നതും പരമാർത്ഥമല്ല എന്ന് പറയുന്നതും രണ്ട് കാര്യങ്ങളാണ്. എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളെയും അവകാശവാദങ്ങളെയും ശ്രുതി അംഗീകരിക്കുന്നു. അങ്ങനെ ആകാം, സംഭവിക്കാം. അത് പ്രത്യേകം പറയാം. കാരണം ഒരാൾ പറയുന്നു, ഞാൻ ഇങ്ങനെ ഏകാന്തമായ ധ്യാനത്തിരുന്നപ്പോൾ എനിക്ക് അത്യധികമായ ആനന്ദത്തിൻ്റെ ആവിർഭാവം ഉണ്ടായി. ശ്രുതി നിഷേധിക്കുന്നില്ല, അങ്ങനെ സംഭവിക്കാം. പക്ഷെ ഒന്ന് പറയുന്നതാണോ, അത് ഭ്രാന്തിയാണ്. ഇത്രേ പറയത്തുള്ളൂ. അയ്യോ, അതങ്ങനെ ഭ്രാന്തിയാകും, എൻ്റെ അനുഭവമല്ലേ? അതെ, നിന്റെ അനുഭവമാണല്ലോ ഈ ജഗത്ത്. നിന്റെ ശരീരം നിന്റെ അനുഭവമല്ലേ? നിന്റെ മനസ്സ് നിന്റെ അനുഭവമല്ലേ? സുഖദുഃഖാദികളെല്ലാം നിന്റെ അനുഭവമല്ലേ? ഇതെല്ലാം ഭ്രാന്തിയാണ്. എന്നുവെച്ചാൽ ഭ്രാന്തി എന്ന് പറഞ്ഞാൽ എന്താ, അനുഭവം ഉണ്ടായില്ലെന്നല്ല അർത്ഥം. പരമാർത്ഥമല്ല. പരമാർത്ഥത്തെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രുതി എങ്ങനെ പരമാർത്ഥത്തെ ബോധിപ്പിച്ചു അങ്ങനെ അറിയുന്നതാണ്. അവിടെ വിശേഷിച്ച് ഒരു അനുഭവത്തിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? എന്തിനാണോ അറിയേണ്ടത്, അറിയേണ്ടത് തന്നെക്കുറിച്ചാണ്. അത് സ്വയം അനുഭവം തന്നെയാണ്. ഈ ഒരു ഭാഗം മനസ്സിലായാലേ അദ്വൈതം എന്ന് പറയുന്നത് മനസ്സിലാകത്തുള്ളൂ എന്ന് പറയുന്നു. അത് ഉണ്ട്. ഭാഷകാരനീന് വരുന്ന ഭാഗത്തും പറയും, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയെന്നെ, യോഗവും ത്യാഗവും എല്ലാം ശരിയല്ല, പക്ഷേ ശ്രുതിഗമ്യമായ ആ അറിവ് അതിനു മാത്രമേ ഞങ്ങൾ അംഗീകരിക്കത്തുള്ളൂ. ബാക്കി പറയുന്നതൊന്നും അത് പാരമാർത്ഥികമായ തത്വവിചാരത്തിലൊന്നും നിലനിൽക്കുന്നില്ല. ഏത് അനുഭവത്തെക്കുറിച്ച് പറഞ്ഞാലും ശരി. അതുകൊണ്ടാണ് ആനന്ദത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും നമ്മൾ ചർച്ച ചെയ്തതാണ്, ബൃഹദാരണ്യത്തിനും ചന്ദോഗ്യത്തിനും ഒക്കെ അത് നിരതിശയമായ ആനന്ദമാണ് എന്ന് പറയുന്നത്. അത് ഏറ്റക്കുറച്ചില്ലാത്ത ആനന്ദമാണ്. എനിക്ക് ഇന്നലെ ധ്യാനിക്കാനിരുന്നപ്പോൾ ഇങ്ങനെ ഒരു ആനന്ദം ഉണ്ടായി, ഇന്ന് വേറൊരു ആനന്ദം ഉണ്ടായത് അതിലും കൂടുതലായിരുന്നു. ഇങ്ങനെ പറയാൻ കഴിയത്തില്ല. 10 വർഷം മുമ്പ് എനിക്കുണ്ടായ ആനന്ദമല്ല ഇപ്പോഴത്തെ ആനന്ദം, അത് പറയാൻ പറ്റില്ല. താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. താരതമ്യം ചെയ്യാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല ആനന്ദത്തിന്? കാരണം അതിന് തുല്യമായോ അതിനേക്കാൾ കുറഞ്ഞതോ കൂടിയതോ ആയോ മറ്റൊരാനന്ദമില്ല. ഉണ്ടെങ്കിലേ താരതമ്യം ചെയ്യാൻ കഴിയൂ. നിരതിശയമായി അതെന്താണത്? അത് ആരാണോ ആനന്ദത്തെ അന്വേഷിക്കുന്നത് അവൻ്റെ സ്വരൂപം തന്നെ. ആരാണോ ആനന്ദത്തെ അനുഭവിച്ചത് അവൻ്റെ സ്വരൂപമാണ്. ആ സ്വരൂപമാണ്, അതാണ് നിരതിശയമായ ആനന്ദം. ശരി, അതിനെ ഇത് എങ്ങനെ മനസ്സിലാക്കി? ശ്രുതി ബോധിപ്പിച്ചു, ശ്രോതാവ് സംശയരഹിതമായി ഗ്രഹിച്ചു. അങ്ങനെ സംശയരഹിതമായി ഗ്രഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം എന്താ, അവനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം എന്നുള്ള ഏത് കാര്യവും എന്റെ മുമ്പിൽ ഈ പുസ്തകം ഇരിക്കുന്നു. ഈ പുസ്തകത്തെ സംബന്ധിച്ച് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ എനിക്ക് സംശയം ഉണ്ടാകാം, ഏത് പുസ്തകം എടുക്കേണ്ട, ആ പുസ്തകമാണോ അതോ ഈ പുസ്തകമാണോ, ഇന്നലത്തതാണോ ഇന്നത്തതാണോ, സംശയം ഉണ്ടാകാം. ഇതുപോലെ ആത്മവിഷയത്തിലും സംശയം ഉണ്ടാകും. പക്ഷേ ഇതിനെ ഞാൻ ബോധിച്ചാൽ, എന്റെ മുമ്പിൽ എടുക്കേണ്ട ഈ പുസ്തകമാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ എന്താ അതുകൊണ്ടുള്ള ഗുണം? ജിജ്ഞാസ അവസാനിക്കും. ഇതിനെ സംബന്ധിച്ചുള്ള ജിജ്ഞാസ അവസാനിക്കുന്നു. അപ്പൊ ജിജ്ഞാസ പ്രേരിതമായി വരുന്ന പ്രവൃത്തികളും അവസാനിക്കുന്നു. ഇതാണ് അദ്വൈതത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗം. അപ്പോൾ ഈ തത്വത്തെക്കുറിച്ച് ഒരുവൻ സംശയരഹിതമായി ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ തത്വത്തെ ബോധിക്കുന്നതിനുള്ള ജിജ്ഞാസ അവിടെയില്ല. അപ്പോൾ എല്ലാ അന്വേഷണങ്ങളും അവിടെ അവസാനിക്കുന്നു. അതുകൊണ്ട് ഭാഷ്യകാരൻ പറയുന്നു, അതാണ് കൃതകൃത്യത എന്ന് പറയുന്നു, അതാണ് ഇതിൻ്റെ ഫലമായി പറയുന്നു. അപ്പോൾ പിന്നെ അവിടെ ഒരു ചോദ്യം വരുന്നില്ല, ഇത് ഇത്രയേ ഉള്ളൂ, ഇതുകൊണ്ട് എന്താ പ്രയോജനം, ഞാനൊന്നും നേടിയില്ലല്ലോ, ഞാൻ വീണ്ടും പഴയ ആളാണല്ലോ പലതരത്തിലും. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു സമാധാനമേ ഉള്ളൂ, എന്താണ്? സമീക്കായിട്ടുള്ള ബോധം. അപ്പോൾ എന്തുകൊണ്ട് വീണ്ടും ചോദ്യങ്ങൾ വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു, പൂർവപക്ഷം വീണ്ടും എന്തുകൊണ്ട് വരുന്നു? ബോധമുണ്ട്, പക്ഷെ അത് സമീക് അല്ല, സമീക്കായിട്ടുള്ള ബോധം. ആ സമീക് ആയിട്ടുള്ള ബോധത്തിനപ്പുറം ഒന്നിൻ്റെ ആവശ്യമില്ല ഇവിടെ. എന്തുകൊണ്ടത് ജിജ്ഞാസയെ നിവർത്തിപ്പിക്കുന്നു, അദ്വൈതത്തിൻ്റെ നിലപാടതാണ്. അദ്വൈതം പറയുന്ന കാര്യം ഇതാണ്, അത് ഒരുവനെ കൃതകൃത്യനാക്കുന്നു. അതുകൊണ്ട് ഭാഷ്യകാരൻ പറഞ്ഞു, എന്താണ് അവിടെ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളെല്ലാം അവസാനിക്കുന്നു, നിവൃത്തി എന്ന് പറയുന്നതാണ്. ബാക്കി ഒരുവൻ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നേടാനായിരിക്കും, പ്രത്യേകിച്ച് തനിക്ക് നേടാണ്. തനിക്ക് വേണ്ടിയുള്ള എല്ലാ കർമ്മങ്ങളും അവിടെ അവസാനിക്കുന്നു ആണ് സർവകർമ്മത്യാഗത്തെക്കുറിച്ചും മറ്റും പറയുന്നു. അതിലെല്ലാം ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് ഇത് അനുമാനഗമ്യമല്ല ശ്രുതി ഗമ്യമാണ് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം? അതിവിടെ ഇപ്പോൾ ഇത്രയും വിശദീകരിച്ചില്ല, അതിനാണല്ലോ നമ്മളിതെല്ലാം ചർച്ച ചെയ്തു. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത ഭാഗങ്ങളും ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഭാഗങ്ങളും എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അതിൻ്റെ സാരം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ നോക്കും മനസ്സിലാകുന്ന ഇതാണ് ആരുടെ നിലപാട്? ഭാഷ്യകാരൻ്റെ നിലപാട്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, നഹ്യയും അനുമാനഗമ്യം അർത്ഥം. അത് വിശദീകരിക്കേണ്ട കാര്യമാണ്, അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും ഞാനത് ചർച്ചയ്ക്കെടുത്തത്. ശബ്ദഗമ്യത്വാർത്ഥസ്യ ഈ വിഷയം പറയുന്നു. ഇവിടെ ഞാനിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം, അദ്വൈതം എന്ന് പറയുന്ന വിഷയം, പരമാർത്ഥം എന്നുള്ള വിഷയം എന്താണ്? ശബ്ദഗമ്യത്വ ശബ്ദഗമ്യമാണ് ശബ്ദം എന്ന് വെച്ചാൽ ശ്രുതി, അതെന്താണെന്നാണ് ഇതുവരെ വിശദീകരിച്ചത്. യഥാശബ്ദമിക ഭവിതമിയും പറയുന്ന ഇതിലെ നിങ്ങളുടെ ഭാവനയ്ക്കോ കൽപ്പനയ്ക്കോ ആകാംക്ഷകൾക്കോ ജിജ്ഞാസകൾക്കോ ഒന്നും ഒരു സ്ഥാനമില്ല. പിന്നെയോ യഥാശബ്ദം ശ്രുതി എങ്ങനെ പറഞ്ഞു അങ്ങനെ ബോധിക്കുക, ശ്രുതിയുടെ താല്പര്യം എന്തോ അത് ബോധിക്കുക, അതേ ഉള്ളൂ. യഥാശബ്ദം ഇഹ ഭവിതവ്യം, ഈ പരമാർത്ഥത്തെ സംബന്ധിച്ചിടത്തോളം ശ്രുതി എങ്ങനെ ബോധിപ്പിച്ചോ അങ്ങനെ ഗ്രഹിക്കുക, അത് ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യത ഒരു പ്രധാനമായ കാര്യമാണ്. അതില്ലാത്തവന് അത് ഗ്രഹിക്കാൻ പറ്റത്തില്ല എന്നർത്ഥം. അതുകൊണ്ട് അതങ്ങനെ ഇഹ എന്ന് വെച്ചാൽ ഇവിടെ പരമാർത്ഥികമായ വിഷയത്തിൽ തന്നെക്കുറിച്ചുള്ള അറിവിൽ യഥാശബ്ദം ശബ്ദം എങ്ങനെയോ അങ്ങനെ ശ്രുതി എങ്ങനെയോ അങ്ങനെ. ശബ്ദം എന്താ പറയുന്നത്? ശബ്ദസ്യ ഈക്ഷിതി ഈശ്വരസ്യ പ്രകൃതിത്വം പ്രതിപാദയിത്യഭോജാമ, ഇതുവരെ പറഞ്ഞ കാര്യത്തെ പറയുക. ശ്രുതി എന്താ ചെയ്തത്? ഇവിടെ എന്താ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ജഗത്തിൻ്റെ ഒരു സമാധാനം, എന്തുകൊണ്ടിത് ഇങ്ങനെ പ്രകടമായിരിക്കുന്നു, അതിന് സമാധാനം. അതും ആധ്യാത്മികമായ സമാധാനം. ശ്രുതി പറയുന്നത് അങ്ങനെയുള്ള സമാധാനമാണ്, ആധ്യാത്മികമായ സമാധാനം. എവിടെ? ഉപനിഷത്തിൽ. അത് പ്രത്യേകം പറയും, കാരണം അത് അങ്ങനെ ഒരു സമാധാനത്തെ അന്വേഷിച്ച് കണ്ടെത്തിയവരുടെ സമാധാനമാണത്. എന്തു പറഞ്ഞു? ഈക്ഷിതഹു ഈശ്വരസ്യ പ്രകൃതിത്വം, ഈക്ഷിതാവായിരിക്കുന്ന ഈശ്വരന്റെ പ്രകൃതിത്വത്തെക്കുറിച്ച് പറയണം. അത് തന്നെയാണ് നിമിത്തം, അത് തന്നെയാണ് പ്രകൃതി, അത് തന്നെയാണ് ജഗത്. അദ്വൈതം, ഏകമായ തത്വം, ഇതാണ് ശ്രുതി ഉപനിഷത്ത് ഉപദേശിക്കുന്നത്. ചാന്ദോഗ്യത്തിലും ബദാരണ്യത്തിലും എല്ലാം ഇതാ പറയുന്നത്. പുനഃസേത സർവം വിസ്തരേണ പ്രതി വക്ഷ്യാമഹ. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ സാധാരണ നമുക്ക് സംഭവിക്കുന്നത് പോലെ തന്നെയാണ്. മനുഷ്യനാണ്, മനുഷ്യന്റെ മനസ്സ് ആണ്, മനസ്സിന് വിവേകമുണ്ട്, വിവേകമുള്ളത് കൊണ്ട് തന്നെ സംശയാദി ദോഷങ്ങളുമുണ്ട്. അതുകൊണ്ട് വീണ്ടും ചോദ്യം വരും, അതങ്ങനെ ശരിയാകും താങ്കൾ പറഞ്ഞത്? താങ്കൾ പറഞ്ഞത് എനിക്ക് ബോധ്യപ്പെട്ട്, എന്നാലും എനിക്ക് സംശയം എന്ന് വെച്ചാൽ ശരിക്കും ബോധ്യപ്പെട്ടില്ല എന്നർത്ഥം. താങ്കൾ ഏത് നിർണയത്തിൽ നിന്നുകൊണ്ടാണോ ഈ കാര്യത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്നത്, അത്തരം ഒരു നിർണയത്തിൽ എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് എൻ്റെ മനസ്സിൽ സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ചോദിക്കാൻ ആരംഭിക്കുമ്പോൾ വീണ്ടും പ്രതിപക്ഷ്യാമഹ, ഇത് വീണ്ടും തുടർന്നു പോകും. അതുകൊണ്ടാണ് ഇതിങ്ങനെ നമ്മളിങ്ങനെ തുടരുന്നത്. പുനഃസ്ഥേത സർവം പറയുന്നു. ഇതുവരെ എന്ത് കാര്യങ്ങളാണോ ഞാൻ പറഞ്ഞത് മുഴുവനും, ഇതിൽ കൂടുതലായിട്ട്, അതാണ് വിസ്തരേണ. ഇനിയും പറയാൻ പല കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാൻ ചോദ്യങ്ങളുണ്ടെങ്കിൽ പറയാൻ മറുപടിയുണ്ട്. പ്രതിപക്ഷ്യാമഹ, ആ ചോദ്യങ്ങൾക്ക് സമാധാനം എന്നുള്ള നിലയ്ക്ക് ആണ്. വാസ്തവത്തിൽ പറയേണ്ട കാര്യമില്ല, പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഒരുവന്റെ മനസ്സിൽ പ്രശ്നങ്ങൾ ഉയരുമ്പോൾ, അതായത് ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിന് മറുപടി, അതായത് സമാധാനം ആവശ്യമാണ്. അതാണല്ലോ നമ്മൾ ഇന്നിപ്പോൾ പറഞ്ഞത്, ആത്യന്തികമായി ഇതെന്താണ്? മനസ്സിൻ്റെ സമാധാനമാണ്, മനസ്സിൻ്റെ കൃതാർത്ഥതയാണ്. അതാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അതാണ് മനസ്സിൻ്റെ ശാന്തി എന്ന് പറയുന്നത്. അല്ല, മനഃശാന്തിക്ക് അപ്പുറം എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത് വിടണം. വിട്ടിട്ട് വല്ല തന്ത്രമോ മന്ത്രമോ അതിൻ്റെ പിറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനഃശാന്തിക്ക് അപ്പുറമുള്ള പല കാര്യങ്ങളും കിട്ടും. അതൊക്കെ പറയും എന്താണ്, വ്യക്തിനിഷ്ഠമായ അറിവുകളും ഇതാണ്. ഇതങ്ങനെയല്ല, ഇതെന്ന് പറയുന്നു പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള പാരമാർത്ഥികമായ ജ്ഞാനമാണ്. ഇത് വ്യക്തിനിഷ്ഠമായ അനുഭവമാകും, പക്ഷേ വ്യക്തിക്കനുസരിച്ച് ഇത് മാറത്തില്ല. അതാണ് ഇതിൻ്റെ വിശേഷത. പ്രാമാണികമായ ജ്ഞാനത്തിൻ്റെ വിശേഷത അതാണ്, വ്യക്തിക്കനുസരിച്ച് മാറത്തില്ല. ഒരു ഉദാഹരണം കൂടെ പറയാം, എന്താണ് എൻ്റെ മുമ്പിലിരിക്കുന്ന പുസ്തകമാണ്. ഇത് എന്നെ സംബന്ധിച്ച് വ്യക്തിനിഷ്ഠമായ അനുഭവമാണ്, പക്ഷേ ഇത് പാരമാർത്ഥികമായ അനുഭവമായതുകൊണ്ട്, പ്രാമാണികമായ അനുഭവമായതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ആര് നോക്കിക്കഴിഞ്ഞാലും ഇതെന്താണ്? പുസ്തകം തന്നെയാണ്. അതാണ് പ്രാമാണികമായ അനുഭവത്തിൻ്റെ വിശേഷത. അത് വ്യക്തിനിഷ്ഠമാണെങ്കിലും അതിന് വ്യക്തികൾക്കനുസരിച്ച് മാറാൻ പറ്റത്തില്ല. ഇവിടെ എന്താണ് പ്രമാണശ്രുതി? അതിനനുസരിച്ചുള്ള ഒരു അനുഭവമാണ് ഇത്. അത് വ്യക്തിനിഷ്ഠമാണെങ്കിലും എന്താണ്, വ്യക്തിഭേദമനുസരിച്ച് തത്വഭേദം വരത്തില്ല, തത്വബോധത്തിനും മാറ്റം വരത്തില്ല. അതാണ് ഇതിൻ്റെ സവിശേഷത. അക്കാര്യം ഇനിയും വിശദീകരിക്കുമെന്നാണ് പറയുന്നത്.